എന്ന് പറഞ്ഞാൽ അല്ല, സ്വന്തമായി പറഞ്ഞാലും മതി. സ്വതന്ത്രം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ്. ഇപ്പൊ റിയാലിറ്റി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതായത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് എന്നാണ് എന്റെ അർത്ഥം. ഒബ്സർവർ ഇൻഡിപെൻഡന്റ്. ഒബ്സർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നവൻ, നിരീക്ഷിക്കുന്നവനിൽ നിന്നും സ്വതന്ത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, റിയാലിറ്റി. അതിനാണ് പ്രപഞ്ചത്തിന് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടെന്ന് പറയുന്നത്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വതന്ത്രം? അത് ഈ പിന്നെ ഒബ്സർവറിൽ നിന്നും സ്വതന്ത്രമായി അങ്ങനെ പറയുന്ന പ്രപഞ്ചത്തിന്റെ ആ റിയാലിറ്റിയെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്നും പറയാം. പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി അത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അബ്സല്യൂട്ട്, അബ്സല്യൂട്ട് ആണ്, അബ്സല്യൂട്ട് റിയാലിറ്റിയാണ്. അപ്പൊ ഈ അബ്സല്യൂട്ട് എന്ന് പറയുന്ന വാക്ക് ബ്രഹ്മത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ റിയാലിറ്റിയെ സംബന്ധിച്ചും അബ്സല്യൂട്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട്. എന്താണോ, ഈ ഒബ്ജക്റ്റുകൾ, വസ്തുക്കൾ ഇവിടെയുള്ള ഈ വസ്തുക്കളുടെ ഈ അബ്സല്യൂട്ട് റിയാലിറ്റിയെ നമുക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിയത്തില്ല, ആണ് അതിന്റെ ഒരു പ്രശ്നം. വളരെ നല്ല, അങ്ങനെ അപ്പോഴപ്പോഴും ചോദിച്ച് മനസ്സിലാക്കി പോയ നല്ലത്. മനസ്സിലായോ എന്നറിയാൻ ഞാൻ തിരിച്ചങ്ങോട്ടും ചോദിക്കും. അതായത് ഈ ഒബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞ വസ്തുക്കൾ, ഇതിനെല്ലാം ഉള്ള റിയാലിറ്റി അബ്സല്യൂട്ട് റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആണ്. ഈ ഒബ്സർവറെ ആശ്രയിച്ചല്ലാതെ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. പക്ഷെ ആ റിയാലിറ്റിയെ മനുഷ്യന്, വസ്തുക്കളിലുള്ള ഈ റിയാലിറ്റിയെ മനുഷ്യന് അതിനെ പൂർണമായും മനസ്സിലാക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ? അതിന് വേറൊരു ഭാഷയിലും പറയും. ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ്, ഒരു വസ്തു, അതിന്റെ എസൻസ് എന്താണെന്നുള്ളത്, അതിന്റെ എസൻസ് എന്താണെന്നുള്ളത് മനുഷ്യന് പൂർണമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറയും, ഒരു ഒബ്ജക്റ്റിന്റെ ഇൻട്രിൻസിക് നേച്ചർ കേട്ടിട്ടുണ്ട്. എന്താണ് എന്റെ അർത്ഥം? ഇൻട്രിൻസിക് നേച്ചർ, ഒരു പദാർത്ഥത്തിന്റെ ആന്തരികമായ യഥാർത്ഥമായ സ്വരൂപം പൂർണമായിട്ട്. ഇപ്പൊ അഗ്നിയുടെ ചൂടാണ് ഇൻട്രിൻസിക് നേച്ചർ. അല്ലാതെ ഫിസിക്സ് പറയുമ്പോൾ വെറും ചൂടെന്ന് പറഞ്ഞാൽ പോരാ, സാധാരണ രീതി പറയുമ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പഴയകാലത്ത് ആൾക്കാർ പറഞ്ഞിരിക്കുന്ന എന്താണ്, അഗ്നിയുടെ ഇൻട്രിൻസിക് നേച്ചർ എന്ന് പറയുന്നത് ചൂടാണെന്നാണ്. അത് പഴയകാലത്ത് മനുഷ്യരങ്ങനെ പറഞ്ഞിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും അതല്ല. അതിന്റെ ഇൻട്രിൻസിക് നേച്ചർ എന്താണെന്നുള്ളത് മനുഷ്യന് നമുക്ക് എന്താണ് പൂർണമായും മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുന്നത് കൊണ്ട് ഈ ഫിലോസഫി ഓഫ് സയൻസില് റിയാലിറ്റിയെ കുറിച്ച് പറയുന്നത് വേറൊരു പേരിലാണ്. നേരത്തെ എന്ത് പേരിലാണ് പറഞ്ഞത്? നേരത്തെ എന്ത് റിയാലിറ്റി? വാക്കുകളെ മനസ്സിലുള്ളൂ. നേരത്തെ എന്ത് റിയാലിറ്റിയെ കുറിച്ചാണ് ഇന്നൊന്നും ഞാൻ പറഞ്ഞില്ല. സയൻസ് അബ്സല്യൂട്ട് എന്നേ ഞാൻ പറഞ്ഞു. ഒരു ഒരു സബ്ജക്ട് നമ്മുടെ ഹെഡിങ് ഏതാണ്, അത് വെച്ചാണ് ഈ ചർച്ചയൊക്കെ നടത്തിയത്. ഇപ്പൊ ഹെഡിങ് എന്തെന്ന് ചോദിച്ചപ്പോ ആർക്കും അറിയത്തില്ല. മോഡേൺ ഇതറിയില്ല. നമ്മുടെ സബ്ജക്ട്, നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോ നമ്മുടെ സബ്ജക്ട് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് മോഡേൺ സയന്റിഫിക് റിയാലിറ്റി. ഇതിനെ കുറിച്ച് എവിടെയാണ് ഇതിനെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്ന എവിടെയാണ്? ഈ മോഡേൺ സയന്റിഫിക് റിയാലിറ്റിയെ കുറിച്ച് എവിടെയാ ചർച്ച ചെയ്യുന്നത്? എത്തുന്നില്ല. മോഡേൺ സയന്റിഫിക് റിയാലിറ്റി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന എവിടെയാണ്? മോഡേൺ സയൻസ് എന്തു പറഞ്ഞാണ് ഒരു മോഡേൺ സയൻസ്? അതേ അറിയാം ഇതേവിടെങ്കിൽ എന്ത് പറഞ്ഞാലും സയൻസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന എവിടെയാണ്? ഈ ഇംഗ്ലീഷ് പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത് എവിടെയാ? ബോധത്തില് പറയൂ, മറ്റുള്ളവർക്ക് ചോദിക്കാതെ അങ്ങ് പറയൂ. അറിയാമെങ്കിൽ യൂട്യൂബിൽ പറയുന്ന ആരെയാണോ ഞാൻ പറഞ്ഞത്, കേട്ടോണ്ടിരിക്കുക. എവിടെയാണ് ഈ വിഷയത്തെ വ്യക്തമായ കാഴ്ചപ്പാട്? ഒറ്റ വാക്കി പറഞ്ഞാൽ മതി, പ്രസംഗിക്കണ്ട, സമയം കളയണ്ട. ഇതെവിടെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്ന് ഞാൻ പലതവണ പറഞ്ഞു, എന്നും പറഞ്ഞു. ആ ഫിലോസഫി ഓഫ് സയൻസ്, വെറും സയൻസ് അല്ല. സാധാരണ സയൻസില് ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യുന്നു, മനസ്സിലായോ? സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ പഠിക്കുന്നതാണ് സയൻസ്. ആ സയൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഫിലോസഫി ഓഫ് സയൻസ്. ആ ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്നതിന് ആണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ എന്താണ് ബ്രഹ്മത്തെ കുറിച്ച് പഠിക്കുന്നത്, അതൊരു ഫിലോസഫി എന്ന് പറയാം. പക്ഷെ നമ്മളതിന് പറയുന്ന ഫിലോസഫി എന്നല്ല. നമ്മളെന്ത് വാക്കാവാൻ ഉപയോഗിക്കുന്നത്? സംസ്കൃതത്തിൽ എന്ത് വാക്ക ഉപയോഗിക്കുന്നത്? അത് ഫിലോസഫിയുടെ ട്രാൻസ്ലേഷനാണ്, തത്വചിന്ത. ദർശനം, നമ്മൾ ദർശനമെന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദർശനത്തിൽ, അതിനാ അദ്വൈത ദർശനമെന്ന് പറയും. അപ്പോ ദർശനത്തിന്റെ ഒരു വിഷയമാണ് ബ്രഹ്മം, ഭാരതീയ ദർശനങ്ങളിലെ ഒരു വിഷയം. ഇതൊക്കെ ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഭാരതീയ ദർശനങ്ങൾ പലതുണ്ട്, അതിലൊരു പ്രധാന വിഷയമാണ് ബ്രഹ്മം. അതിൽ അദ്വൈത ദർശനം ആണ് ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ ഈ പറയുന്ന രീതി ചർച്ച ചെയ്യും. ഇപ്പൊ ഗുരു ദർശനമാലയിൽ എന്താണ് അദ്വൈത ദർശനമാണ് ചർച്ച ചെയ്യുന്നത്, അദ്വൈത ദർശനത്തിലെ ബ്രഹ്മത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിലോസഫി ഓഫ് സയൻസിലാണ് ഈ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ കുറിച്ച് പലതരത്തിൽ ചർച്ച ചെയ്യുന്നു. അദ്വൈത ദർശനത്തില് ബ്രഹ്മം, എല്ലായിടത്തും വരുന്നുണ്ട് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. പക്ഷെ എല്ലായിടത്തും വ്യത്യസ്തമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്, ഒരേ രീതിയിലല്ല. ഈ ബ്രഹ്മം എന്ന് പറയുന്ന അദ്വൈതിയുടെ ബ്രഹ്മം സാങ്കേതത്തിലില്ല, മനസ്സിലായോ? അദ്വൈതിയുടെ ബ്രഹ്മം സാങ്കേതത്തിലില്ല, എന്നാൽ ബ്രഹ്മം സാങ്കേതത്തിലും ചർച്ച ചെയ്യും. പക്ഷെ അത് അദ്വൈതിയുടെ ബ്രഹ്മമല്ല. കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് വേദത്തിൽ നിന്ന് വരുന്ന പദമാണ്, വേദത്തിലാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം. അതുകൊണ്ട് ഈ എല്ലാ ദർശനങ്ങളിലും ബ്രഹ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യും. സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, അദ്വൈതം, ഇഷ്ടാദ്വൈതം, ദ്വൈതം, ഇതെല്ലാത്തിലും ബ്രഹ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷെ ഇവിടെയെല്ലാം ബ്രഹ്മത്തിനെ കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഈ ദർശനങ്ങൾ. അതുപോലെ തന്നെ ഫിലോസഫി ഓഫ് സയൻസ്, അതിലും റിയാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യും. അതിന് പല സയന്റിസ്റ്റുകളുണ്ട്, ഫിലോസഫി ഓഫ് സയൻസ് കൈകാര്യം ചെയ്യുന്ന പല ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്ക് പലർക്കും ഈ റിയാലിറ്റിയെ കുറിച്ച് പല കാഴ്ചപ്പാടാണുള്ളത്, മനസ്സിലായോ? അത് പല കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഓരോരുത്തര രീതിയിൽ അവരവരുടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ചെടുക്കും. ഇപ്പൊ റിയാലിറ്റി ഇന്നതാണ്, പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സയൻസ് ആയിരിക്കും. അവര് ഫിസിക്സിൽ നിന്നുകൊണ്ടാണ് അവരുടെ ഈ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കുന്നത്. അതിലും വ്യത്യാസം വരുന്നത് അത് ഈ ഇത് പോലെ തന്നെയാണ്. എന്താണ് ഈ ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മം, സംഖ്യൻ പറയുന്ന ബ്രഹ്മം, യോഗി പറയുന്ന ബ്രഹ്മം, ദ്വൈതി പറയുന്ന ബ്രഹ്മം, ഈ അദ്വൈത പറയുന്ന ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്, ഈ ബ്രഹ്മത്തിന് വ്യത്യാസം വരുന്നത് എന്താണ്? ആ ഇന്റർപ്രട്ടേഷന് വരുന്ന വ്യത്യാസം, ഇന്റർപ്രട്ടേഷന് വരുന്ന വ്യത്യാസം. അപ്പോ ഈ സയന്റിസ്റ്റുകളും ഫിലോസഫി കൈകാര്യം ചെയ്യുന്നവരും മേടിച്ചു പോയിരുന്നു, ഹാർട്ട് അറ്റാക്കുമായിട്ട് വന്നു അപ്പോ ഇവിടെ നിന്നല്ല ഇരിക്കുന്നത്, വേറെ ഏതോ ലോകത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അപ്പോ ഫിലോസഫി ഓഫ് സയൻസിലെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സയന്റിസ്റ്റുകളും ഈ റിയാലിറ്റിയെ പലതരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. ഈ ബ്രഹ്മത്തെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്പൊ അവിടെയും വ്യത്യാസം വരും ഓരോരുത്തരുടെ കാഴ്ചപ്പാട്. മനസ്സിലായോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ഈ റിയാലിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ് എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ റിയാലിറ്റിയെ കുറിച്ചും പറയാം. ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചും അബ്സല്യൂട്ട് എന്ന് പറയാം. എന്തുകൊണ്ട് അബ്സല്യൂട്ട് എന്ന് പറയുന്നു? എന്നാണോ പറഞ്ഞത്? ഞാൻ എന്തുകൊണ്ട് അതിനെ അബ്സല്യൂട്ട് എന്ന് പറയുന്നു? ഞാൻ ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്നു, വെള്ളത്തിൽ വരച്ച വര പോലെ പോകുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ അബ്സല്യൂട്ട് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എടുക്കാം, എടുത്താ പൊങ്ങാത്തതായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യം? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു, വിശദീകരിച്ചതേ ഉള്ളു. എന്തുകൊണ്ടാണ് ഈ ഫിസിക്കൽ റിയാലിറ്റിയെ അബ്സല്യൂട്ട് എന്ന് പറയുന്നതെന്നുള്ളത് ഞാൻ വിശദീകരിച്ചാണ്. ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആയിരുന്നു പറഞ്ഞായിരുന്നു കേട്ടോ, എന്നിട്ട് ഞാൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞു. ഒബ്സർവറിൽ നിന്ന് സ്വതന്ത്രമായി, അല്ല ഒബ്സർവിൽ നിന്ന് സ്വതന്ത്രമായി ഒബ്സർവർ എന്ന് എഴുതി വരെ വെച്ചിട്ടുണ്ട്. എന്തെന്ന് പറയാൻ പറ്റും? പക്ഷേ അതിനൊരു പ്രശ്നം കൂടെ പറഞ്ഞു, ഇത് അബ്സല്യൂട്ട് ആണ് റിയാലിറ്റി, അത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓരോ ഒബ്ജക്റ്റിലും അങ്ങനെ റിയാലിറ്റി ഉണ്ട്, പക്ഷെ അതിനൊരു പ്രശ്നം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് അത്? ഞാൻ പറഞ്ഞു, അതിനെ നമുക്ക് പൂർണമായി അറിയാൻ പറ്റുന്നില്ല. പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു കഴിയുമ്പോ എല്ലാരും തല ഒരു പഴയ കാഴ്ചപ്പാട്. അപ്പൊ ഇതിനെ പൂർണമായും നമുക്ക് അതിന്റെ ആ റിയാലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് റിയാലിറ്റിയെ, സയൻസ് കണ്ടെത്തുന്ന റിയാലിറ്റി എന്ന് പറയുന്നതിന് ഈ ഫിലോസഫി ഓഫ് സയൻസിൽ പറയുന്ന മറ്റൊരു ഇന്റർപ്രട്ടേഷനാണ്, അത് സ്ട്രക്ചറൽ റിയാലിറ്റിയാണ്. അതാണ് സ്വാമി, ഈ വെള്ളം തന്നെ അതിന്റെ തന്മാത്രകൾ വിഘടിച്ചു കഴിഞ്ഞാൽ എത്രയോ ഈ ഭൂമി നശിപ്പിക്കാൻ അത്രയോ ഊർജ്ജം അതിന് സ്റ്റോർ ആയിട്ടുണ്ട്, ഒരു ചെറിയ അളവ് വെള്ളത്തിൽ തന്നെ. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിക്കുന്നത് പോലെ സംഭവിക്കാമെങ്കിൽ അത്രയ്ക്ക് എനർജി, അത് എനർജി, അത് ശരിയാണ്. അപ്പോ സ്ട്രക്ചറൽ റിയാലിറ്റി, അത് അല്ല, അതിന് ഈ സ്ട്രക്ചറൽ റിയാലിറ്റിയായിട്ട് ബന്ധമില്ല, അത് മറ്റൊരു വിഷയമാണ്. അത് ന്യൂക്ലിയർ ഫിസിക്സിന്റെ വിഷയമാണ് ഈ പറഞ്ഞത്. ഇത് ഫിലോസഫി ഓഫ് സയൻസിന്റെ വിഷയമാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ കിട്ടുന്ന ഒരു പവൻ മാല, സ്വർണമാല, അതിലിരിക്കുന്ന ഊർജത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഊർജം എന്ന് പറയുന്നത് വലിയൊരു ആറ്റം ബോംബായിരിക്കും. ഇപ്പൊ ഒരു കണ്ടുപിടുത്തം നടന്നിട്ടുണ്ടല്ലോ ഇവിടെ കൽപ്പാകം, ആ ഒരു റിയാലിറ്റി മനുഷ്യൻ അറിയുന്നില്ലല്ലോ. റഷ്യ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് അത് കണ്ടുപിടിച്ചത്. അതായിക്കോട്ടെ, നമ്മൾ അത്തരം കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഈ പറയുന്ന കാര്യം മനസ്സിലാക്കും. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്തെന്നും നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക, അതാണ് ഇവിടെ ഇപ്പൊ പ്രധാനം. അല്ലാതെ കാട് കയറി പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോ എന്താണ് സയൻസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന എന്താണ്? സ്ട്രക്ചറൽ റിയാലിറ്റിയാണ് എന്ന് പറയുന്ന റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. ഇത് പറഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് ഗുരു പറയുന്ന ബ്രഹ്മം സത്യം എന്ന് പറയുന്ന ഇതുമായിട്ട് യോജിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായോ? ഇതൊക്കെ വളരെ ലേറ്റസ്റ്റ്. ഈ സ്ട്രക്ചറൽ റിയാലിറ്റിയെ കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ച സയൻസ് കമ്മ്യൂണിറ്റി വരുന്നതൊക്കെ 1989 ശേഷമാണ്. മനസ്സിലായോ? അത്രയും മോസ്റ്റ് മോഡേണായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. എന്നുവെച്ചാൽ അടുത്ത കാലത്താണ് ഇത് ചർച്ച, ഇത് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിന് തീരുമാനത്തിലെത്താത്ത ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്നതിന് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് സയന്റിഫിക്കായിട്ട് മനസ്സിലാക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? റിലേഷൻസ്, ബന്ധങ്ങൾ, പാറ്റേൺസ്, ഇക്വേഷൻസ്, ഇതിനൊക്കെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ റിയാലിറ്റിയാണ് സയൻസ് വെളിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്, അതിനു വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ റിയാലിറ്റി ഓഫ് സ്ട്രക്ചർ, അതിനെയാണ് സയൻസ് വെളിപ്പെടുത്തുന്നതെന്നാണ് ആര് പറയുന്നത്? പുതിയ കാഴ്ചപ്പാട്. ഇക്വേഷൻസ് അതിനെ കുറിച്ച് വിശദീകരിച്ച ഇതൊരു സയൻസ് ക്ലാസ് ആയിട്ട് മാറും. വേണം രാമാനുജൻ ഒരുപാട് ഇക്വേഷൻസ് അത് കുറച്ചൊക്കെ പ്രൂഫ് ആയിട്ടുള്ള ആ ഇക്വേഷൻസ് എല്ലാം ഇല്ല. അത് പോളിടെക്നിക്കിൽ പഠിച്ചല്ലേ. തെർമോഡൈനാമിക്സിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? തെർമോഡൈനാമിക്സ് അത് ഇലക്ട്രിക്കലില് തെർമോഡൈനാമിക്സ് സെക്കൻഡ് ഇയർ ഉണ്ടായിരുന്നു തോന്നുന്നു. പഠിച്ചിരിക്കും. വേവ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? വേവ് ഇക്വേഷൻ മറ്റേ പഠിച്ചിരിക്കണം. അപ്പൊ ഇത്തരം ഇക്വേഷൻസ് അതിന്റെ റിയാലിറ്റിയാണ് വെളിപ്പെടുത്തുന്നതെന്നാണ് ഇത്. അതിനെ അങ്ങനെ ഒരു ഇതിലെത്താൻ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, സയൻസില് പല തിയറികളും ഉണ്ടാകും. കുറച്ചു കാലം കഴിയുമ്പോൾ ആ തിയറികളെല്ലാം തള്ളിക്കളയും. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ സയൻസിനുണ്ടായിരിക്കുന്ന തിയറികൾ ഇത് റിയൽ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നൊരു ചോദ്യം വരും. ശരിയല്ലേ? അപ്പോ ഈതർ എന്നൊരു പദാർത്ഥത്തെ കുറിച്ച് പണ്ട് അതുണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിച്ചിരുന്നു, സയന്റിസ്റ്റുകൾ. അതായത് സയന്റിസ്റ്റുകൾ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഈ മാക്സ്വെൽ, കെൽവിൻ കേട്ടിട്ടുണ്ട് ആ പേരുകൾ. ഇങ്ങനെയുള്ള അന്നത്തെ പ്രഗത്ഭരായ സയന്റിസ്റ്റുകൾ കൂടി വിശ്വസിച്ചിരുന്ന ഒന്നാണ് എന്ത്? ഈതർ എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഈതറിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം വായിക്കുമ്പോഴാണ്. വേദാന്ത സ്വാമി പലയിടത്തും പറയും ഈതറിനെ കുറിച്ച്. അപ്പൊ ഈ സയൻസ് വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തത്വങ്ങളെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വരും. കാരണം ഇതാണ്, ബ്രഹ്മതത്വം എന്ന് പറയുന്നതിന് ഒരിക്കലും മാറാൻ പാടില്ല, മാറ്റമില്ലാത്തതാണ്. സയൻസിലെ തിയറികൾ മാറുന്നതാണ്. അപ്പൊ ഈ മാറുന്ന തിയറികൾ വെച്ച് ബ്രഹ്മത്തെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം എന്ത് പറ്റും? തിയറികളൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ബ്രഹ്മവാനോടൊപ്പം ഒലിച്ചു പോകും. വ്യാൻ സ്വാമിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈതർ, കാരണം എന്തുകൊണ്ട് ഈതർ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൊണ്ടുവന്ന് 200 വർഷത്തോളം ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്നു, അങ്ങനെ കരുതിയിരുന്നു. 1887 മറ്റാണ് അതില്ലാന്ന് തെളിയിക്കുന്നത്. അതുവരെ മനുഷ്യൻ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. സാങ്കല്പികമായ അല്ല, ഉണ്ടെന്ന് തന്നെ കരുതിയിരുന്നു. അതായത് അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, അന്ന് കരുതിയിരുന്നത് പ്രകാശം തരംഗങ്ങളായി സഞ്ചരിക്കുന്നു എന്നാണ്. അപ്പൊ തരംഗങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. അപ്പോ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇവിടെ എത്തുന്ന ഈ സ്പേസിലൂടെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ വെള്ളം, വെള്ളത്തിൽ തരംഗങ്ങൾ പിന്നെ സഞ്ചരിക്കുന്നവർക്ക് കാണാം. ഈ തരംഗങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ അവിടെ ഒരു മീഡിയം വേണം, വെള്ളം വേണം, വേണ്ടേ? ഒരു ബേസ് അവിടെ വേണം. ബേസ് ഉണ്ടെങ്കിലേ തരംഗങ്ങൾ സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ പ്രകാശം സൂര്യനിൽ നിന്നും ഭൂമിയിൽ എത്തുന്നത് സ്പേസിലൂടെയാണ്. അപ്പോ തരംഗങ്ങളായി സഞ്ചരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ ഒരു വസ്തു ഉണ്ടായിരിക്കും, എന്നാലേ തരംഗത്തിന് സഞ്ചരിക്കാൻ പറ്റും. അതെന്താണ് ആ വസ്തു? ഈതർ എന്നവര് പേര് കൊടുത്തു. ഈ മാക്സ്വെല്ലിന്റെ ഇക്വേഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഈതറിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇക്വേഷനൊക്കെ ഉണ്ടാക്കിയത്. ആ ഇക്വേഷനനുസരിച്ചുള്ള മാക്സ്വെല്ലിന്റെ പ്രഡിക്ഷനൊക്കെ വളരെ കറക്റ്റായിരുന്നു. ഇക്വേഷൻ കറക്റ്റാണ്, അത് എവിടെയാണോ പ്രയോഗിക്കുന്നത് ആ ഫീൽഡിൽ നിന്നും അത് കറക്റ്റാണ്. കറക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കുറിച്ച് പൊതുവെ പറയും, അപ്രോക്സിമേറ്റ് എന്ന് പറയും. എല്ലാ ഇക്വേഷനും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് തെളിയിച്ചെന്താണ്? ഈതർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വസ്തുവേ ഇല്ല ആകാശത്തിൽ. ഐൻസ്റ്റീൻ ആണ് തെളിയിച്ചത്. ഐൻസ്റ്റീൻ പറഞ്ഞു പ്രകാശത്തിന് സഞ്ചരിക്കുന്നതിനൊരു മീഡിയം ആവശ്യം ഇല്ല. പ്രകാശം എന്ന് പറയുന്ന തരംഗങ്ങളെല്ലാം അത് ഫോട്ടോൺസ് ആണ്. ഫോട്ടോൺസ് എന്ന് വെച്ചാൽ കണങ്ങളാണ്. അപ്പൊ പിന്നെ അതിനൊരു മീഡിയത്തിന്റെ ആവശ്യമൊന്നുമില്ല സഞ്ചരിക്കുന്നത്. അപ്പോ പിന്നെ അങ്ങനെ ഒരു സാധനത്തിന്, പക്ഷെ 200 വർഷം അത് വിശ്വസിച്ചിരുന്നു. അപ്പോ ഈതറിനെ സംബന്ധിച്ചുള്ള ഈ തിയറി തെറ്റാണെന്ന് തെളിയിച്ചു പിൽക്കാലത്ത്. അങ്ങനെ തെളിയിക്കാമെങ്കിൽ ഇന്ന് പറയുന്ന ഏത് തിയറിയും നാളെ തെറ്റാണെന്ന് തെളിയിക്കാം. പിന്നെ ഇതിനെ എങ്ങനെ വിശ്വസിക്കുമെന്നൊരു ചോദ്യം വന്നു. സയൻസ്, സയന്റിഫിക് ഫിലോസഫി, ഫിലോസഫേഴ്സിന്റെ അവരാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്താണ്? ഇപ്പോ വസ്തുക്കളെ സംബന്ധിച്ച്, അതായത് ഒബ്ജക്ട്സ്, അതിന്റെ ഇൻട്രൻസിക് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് പൂർണമായും മനസ്സിലാക്കാൻ പറ്റില്ല, അതിന്റെ എസെൻസ് എന്താണെന്നുള്ള. പക്ഷേ ഇതിന്റെ റിലേഷൻസ് അല്ലെങ്കിൽ ഇക്വേഷൻസ്, പാറ്റേൺസ്, ഇതെല്ലാം നമുക്ക് അപ്രോക്സിമേറ്റ്ലി അത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് റിയൽ എന്നാണ് അവർ പറയുന്നത്. കംപ്ലീറ്റ് ഒന്നും അല്ലല്ലോ, സയൻസിൽ അങ്ങനെ കംപ്ലീറ്റ് ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിലായ, ഇപ്പൊ ഭൂമിയും ചന്ദ്രൻ, അപ്പോ ഈ ഭൂമിയുടെയും ചന്ദ്രന്റെയും പൊസിഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം, അതിന്റെ മോഷൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാം ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ കർവ് എന്ന് വെച്ചാൽ ഈ ഭൂമി ചന്ദ്രൻ ചുറ്റുകയാണ്. അപ്പോ അതിന്റെ ആ ഗതിക്ക് ഒരു കർവുണ്ട്, ഒരു വളവുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി വരാൻ പറ്റും. ഓർബിറ്റ് ഒരു കർവുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് റോക്കറ്റ് ഒക്കെ വിടുമ്പോ അവിടെ ചെല്ലുന്നത്. അല്ലെങ്കിൽ ആകാശത്തിലേക്ക് റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ ചന്ദ്രനിൽ ഇങ്ങനെ ചെല്ലുന്നത്. അപ്പൊ ഇതൊക്കെ ഇക്വേഷൻസിലൂടെ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം അപ്പൊ ആ ഇക്വേഷൻ എന്ന് പറയുമ്പോ ഈ ഭൂമിയും ചന്ദ്രനും തമ്മിലൊരു ഇന്ററാക്ഷൻ ഉണ്ട്, പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഭൂമിയുടെ ചലനങ്ങൾ ചന്ദ്രനെ സ്വാധീനിക്കുന്ന പോലെ തന്നെ ചന്ദ്രന്റെ ചലനങ്ങൾ, ഇതൊക്കെ ഫിസിക്കലായിട്ടുള്ള ചലനങ്ങൾ കുറിച്ച് പറയണം. ഉടനെ നിങ്ങൾ പൊട്ട ജ്യോതിഷത്തെ കുറിച്ച് ചിന്തിക്കരുത്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല. മനസ്സിലായോ? ഭൗതികമായ ചലനങ്ങൾ ിലൂടെ ഇത് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഭൂമിയും ചന്ദ്രനും. അതാണ് ചന്ദ്രനിലെ മാറ്റം വരുന്നതനുസരിച്ച് ഭൂമിയിലെ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്നുള്ളത് എന്താണ്? ഫിസിക്കലായിട്ടുള്ള ഇന്ററാക്ഷനാണ്. അതിനെ ഇതിനെക്കുറിച്ചെല്ലാം ഈ ഇന്ററാക്ഷനെ കുറിച്ച് ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോ ഇത് വെച്ച് മനസ്സിലാക്കുമ്പോ ഇപ്പൊ ഭൂമി നിന്ന് ചന്ദ്രൻ എത്ര ദൂരത്തിലാണ്, ആ ദൂരത്തിന് എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ട്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഭൂമി സൂര്യനിൽ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഭൂമി ചന്ദ്രനിൽ, ചന്ദ്രൻ ഭൂമിയിൽ എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇതിന്റെ ചലനങ്ങളിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, ഇതിനാണ് പാറ്റേൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഇന്ററാക്ഷൻ അതുകൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ, ഇതിനെയൊക്കെ പൊതുവെ വിളിക്കുന്ന എന്താണ്? പാറ്റേൺ എന്ന് പറയും. പിന്നെ ഇത് തമ്മിൽ റിലേഷനുണ്ട്, പാറ്റേൺ ഉണ്ട്. റിലേഷൻ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ പരസ്പരമുള്ള ഇന്ററാക്ഷൻ തന്നെ. പിന്നെ ഇക്വേഷനും ഉണ്ട്. ഇതിനാണ് എന്ത് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിന്റെ റിയാലിറ്റിക്ക് എന്ന് പറയുന്നത് മനുഷ്യന് കൃത്യമായി അറിയാം. ഈ റിയാലിറ്റിയെ മനുഷ്യന് അറിയാമെന്നുള്ളത് കൊണ്ടാണ് മനുഷ്യന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണ്? ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ചന്ദ്രൻ, അതിപ്പോ എവിടെ നിൽക്കുന്നു, അതിന്റെ പൊസിഷൻ എന്താണ്, അതിന്റെ മോഷൻ എന്താണ്, അത് എത്രമാത്രം ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോ ഇതിനെ എല്ലാത്തിനും കൂടെ ചേർന്നാണ് പറയുന്നത് സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിനൊരു റിയാലിറ്റി ഉണ്ട്. എന്നാൽ എന്താണ് ഭൂമിയുടെ അല്ലെങ്കിൽ എന്താണ് ഈ ചന്ദ്രന്റെ എസൻസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് നേച്ചർ എന്ന് പറയുന്നത്, ആ റിയാലിറ്റി മനുഷ്യന് കൃത്യമായി പൂർണമായി അറിയില്ല. ഏത് രണ്ടു ഒബ്ജക്ട്സ് ആണ് അത് കൃത്യമായി അറിയില്ല. പക്ഷെ ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോ ഈ സ്ട്രക്ചറിലാണ്, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുക്കണം. ഏതൊക്കെ? റിലേഷൻസ്, പാറ്റേൺ, ഇക്വേഷൻസ് എല്ലാം കൂടെ എടുക്കണം. ഇത് എന്ന് പറയുന്ന ഇത് റിയലാണ്. ഇതിന്റെ റിയാലിറ്റിയെ കുറിച്ച് മനുഷ്യന് അറിയാം. പക്ഷെ ഈ രണ്ട് വസ്തുക്കളുടെയും രണ്ട് ഒബ്ജക്ട്സിന്റെയും റിയാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ എസൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഇൻട്രൻസിക് നേച്ചറിനെ കുറിച്ച് മനുഷ്യന് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് സയൻസ് വെളിപ്പെടുത്തുന്നത് ഈ സ്ട്രക്ചറിന്റെ റിയാലിറ്റിയാണ് എന്ന് പറയുന്നതാണ് ഫിലോസഫി ഓഫ് സയൻസിന്റെ റിയാലിറ്റി ഓഫ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയും. അങ്ങനെ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്നതാണ് ഭൂമിയും സൂര്യൻ തമ്മിലുള്ള ഈ പാറ്റേൺ വളരെ കോംപ്ലക്സ് ആണ്. അതൊക്കെയാണ്, അതെല്ലാം കോംപ്ലക്സ് ആണ്. പക്ഷെ അതിന്റെ പൊസിഷനും അതിന്റെ മോഷനും മനുഷ്യനൊന്ന് കൃത്യമായി പ്രെഡിക്ട് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒരു എന്താണ് ഒരു ബഹിരാകാശ പേടം വിട്ടുകഴിഞ്ഞാൽ അത് ചന്ദ്രനിൽ പോയി ഇറങ്ങുന്നത് ചിലപ്പോ ഒരു മീറ്ററിന്റെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും. അത്രയും കൃത്യമായി അവിടെ ചെന്നിറങ്ങും. എന്തുകൊണ്ട്? അതിന്റെ മോഷനും പൊസിഷനും ഇത് വിടുന്നതിന് മുമ്പ് തന്നെ ഇവരെന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, ഇന്നത്തെ കമ്പ്യൂട്ടർ മോഡേൺ കമ്പ്യൂട്ടർ ഇല്ലേ, കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടർ വന്നതിന് ശേഷമാണ് അവർക്ക് അത് വിടാൻ പറ്റിയത്. മോഡേൺ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോ എന്താണ്, അപ്പോ ഈ സ്ട്രക്ചറിൽ ഇത് മൂന്ന് കാര്യങ്ങളും പ്രധാനമായിട്ട് വരുന്ന ഇക്വേഷൻസ്. അപ്പോ സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് നിൽക്കുന്ന കാര്യമാണ്. അത് ഈ ഒബ്ജക്ട്സിൽ പോലും നിൽക്കുന്ന കാര്യമുണ്ട്. മനസ്സിലായോ? കൺസെപ്റ്റ് അല്ല, അങ്ങനെ ഒന്നും ഉള്ളത് തന്നെയാണ്. കൺസെപ്റ്റ് എന്ന് പറയുമ്പോ അത് വെറിയ ഒരു ആശയമായിരുന്നു. മനസ്സിലായോ? ഇതങ്ങനെയല്ല, അങ്ങനെ ഒരു റിയാലിറ്റി ഉള്ളത് തന്നെയാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് അതിൽ നിലനിൽക്കുന്നുണ്ട്, ഈ സ്ട്രക്ചറിൽ. വെറും ഒരു ഐഡിയ അല്ല, അങ്ങനെ ഒന്നുണ്ട്. അങ്ങനെ ഒന്നുള്ളത് കൊണ്ടാണ് നമുക്ക് കൃത്യമായി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബ്രഹ്മത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത്തരം ഒരു റിയാലിറ്റി ആണോ ബ്രഹ്മത്തിലുള്ളത്? അല്ല. കാരണം ബ്രഹ്മത്തിന് വേറെ സ്ട്രക്ചറൊന്നുമില്ല. അതെന്താണ്? നിർഗുണം നിരുപാധികമാണ്. അപ്പൊ ഈ പറയുന്ന സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മത്തിലില്ല, പിന്നെ വ്യാവഹാരികമായ ബ്രഹ്മത്തിന്റെ വ്യാവഹാരികമായ സത്യത്തിലുള്ള. എന്തുകൊണ്ട്? ബ്രഹ്മത്തിന്റെ വ്യാവഹാരിക സത്യമുണ്ടോ പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നത്? ആ സത്യത്തെ നമുക്ക് ഈ സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതായത് ഈ സ്ട്രക്ചറൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിന്റെ, മറ്റേത് ബ്രഹ്മത്തിന്റെ റിയാലിറ്റിയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. മനസ്സിലായോ? ഇപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് സയന്റിഫിക് റിയാലിറ്റി ആയാലും ശരി, സ്ട്രക്ചറൽ റിയാലിറ്റി ആയാലും ശരി, അതിനെ ഈ ബ്രഹ്മസത്യമായിട്ട് അതിന് ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റില്ല. ഇത് ഈ സ്ട്രക്ചർ റിയാലിറ്റി എന്ന് പറയുന്നതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതായത് ഈ സ്ട്രക്ചറൽ റിയാലിറ്റി സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാടുണ്ട്. ഒന്ന് എപ്പിസ്റ്റമിക് സ്ട്രക്ചറൽ റിയാലിറ്റി, മറ്റൊന്ന് ഓണ്ടിക് സ്ട്രക്ചറൽ റിയാലിറ്റി. മനസ്സിലായ? ഇപ്പൊ മൂളിയാ പോരെ, എന്നാണ് ഞാൻ ചോദിക്കും. ഒന്നെന്താണ്? എപ്പിസ്റ്റമിക് സ്ട്രക്ചറൽ റിയാലിറ്റി, മറ്റൊന്ന് ഓണ്ടിക് സ്ട്രക്ചറൽ റിയാലിറ്റി. ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം, അതായത് ഈ സ്ട്രക്ചറൽ റിയാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമാണ് എപ്പോഴും സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അതിനാണ് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഭൂമിയുടെയും ചന്ദ്രന്റെയും ഉദാഹരണം എടുത്തത്. ആ ബന്ധമായിരിക്കും എപ്പോഴും സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചർ റിയാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ ഓബ്ജക്ട്സുകൾക്ക് പ്രാധാന്യമില്ല അവിടെ. അതാണ് എപ്പിസ്റ്റമിക് സ്ട്രക്ചറൽ റിയാലിറ്റി പറയുന്നത്. അങ്ങനെ ഓബ്ജക്റ്റുകളെ അംഗീകരിച്ചാലും അതിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നാണ്. മനസ്സിലായോ? ഇനി ഓണ്ടിക് സ്ട്രക്ചറൽ റിയാലിറ്റി പറയുന്നത് ഈ ഓബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എമർജൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. ഈ സ്ട്രക്ചർ റിയാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് കാഴ്ചപ്പാടനുസരിച്ചാലും ശരി, അവിടെ സ്ട്രക്ചറിനാണ് പ്രാധാന്യം, ഒബ്ജക്റ്റുകൾക്കല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ സ്ട്രക്ചറൽ റിയാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റുകളുമായി ബന്ധപ്പെടുത്തി അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ആ റിയാലിറ്റിയിൽ ഒബ്ജക്റ്റുകൾക്ക് പ്രത്യേകിച്ച് സ്ഥാനമില്ല. അവിടെ ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോഴും പ്രാധാന്യം ഈ സ്ട്രക്ചറിനാണ്. അതുകൊണ്ട് സൂര്യന്റെയും ചന്ദ്രന്റെയും എന്ന് പറയേണ്ട കാര്യമില്ല, അതവിടെ ഉണ്ട്. പക്ഷെ അവിടെ റിയാലിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ സ്ട്രക്ചറിന്റെ റിയാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, സൂര്യന്റെയും ചന്ദ്രന്റെയും റിയാലിറ്റിയെ കുറിച്ചല്ല. ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധമാണ്. റിയാലിറ്റിയും റിലേറ്റ എന്ന് പറയും. ആ റിലേഷനും റിലേറ്റായി ഈ റിലേഷനിലാണ് ഈ റിയാലിറ്റി ഉള്ളത്. റിലേറ്റ എന്ന് പറയുന്നത് ഏതിനാണോ റിലേഷൻ ഉള്ളതിനെ റിലേറ്റ എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും റിലേറ്റ ആണ്, ഇത് തമ്മിലാണ് റിലേഷൻ. ആ റിലേഷനിലുള്ള റിയാലിറ്റിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ റിലേറ്റയ്ക്ക് പ്രാധാന്യമില്ല. മനസ്സിലായോ? ഇതിന്റെ ഫോഴ്സും ചലനവും ഇതെല്ലാം എടുക്കുന്ന ഡേറ്റാസ് മാത്രം എടുത്ത് അനലൈസ് ചെയ്യണം. ആ ഇന്ററാക്ഷനും റിലേഷനും പാറ്റേണും ഇക്വേഷൻസിലൂടെയും ഇതിന്റെ റിയാലിറ്റിയെ മനസ്സിലാക്കും. ആ വസ്തുക്കളുടെ റിയാലിറ്റി അല്ല. ഇപ്പൊ ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ട്രക്ചറല്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിന്റെ റിയാലിറ്റിയും ഇതിന്റെ റിയാലിറ്റിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇത് സ്ട്രക്ചറിന്റെ റിയാലിറ്റിയാണ്. മനസ്സിലായോ? ഇത്രയും പോരെ, ഇതിനെ ഓർഡർ കൂടുതലായി. സ്വാമി, ഒരു സ്ഥലത്തിന്റെ ദൂരം മാത്രം എടുത്തിട്ട് ഇത്ര എന്റെ വണ്ടി ഇത്ര സമയം കൊണ്ട് ഇവിടെ എത്തുമെന്ന് ഉദ്ദേശിക്കുന്നത് പോലെയാണ്. അത് സമയവും മാത്രമല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് അത് വരുന്ന എവിടെയാണ്? ന്യൂട്രോണിയൻ മെക്കാനിക്സ് അവിടെയാണ് പഠിച്ചത്. അതെ, ഫോഴ്സ് ആക്സിലറേഷൻ. സ്കൂളിൽ പഠിച്ചത് അത് ഈ പറയുന്ന നമ്മൾ പറയുന്ന വിഷയമായിട്ട് ബന്ധമില്ല. ഓക്കെ, ഇതിൽ എത്ര നാളെ കാണുമെന്ന് നോക്കാം. സ്ട്രക്ചറൽ റിയാലിറ്റി.